കഴിക്കുന്ന ഭക്ഷണത്തിൽ സാത്വികാംശം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് രാജസമായി. സാത്വികമായ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് സസ്യാഹാരം, പാല്, പഴകാത്ത പുളിക്കാത്ത ആഹാരങ്ങൾ, ഇതാണ് സാത്വികാഹാരം. രൂക്ഷമായ ഗന്ധമില്ലാത്തത്, രൂക്ഷമായ എരിവ് പോലെയുള്ള രൂക്ഷതയില്ലാത്ത ആഹാരം, മത്സ്യമാംസാദികളൊന്നും പാടില്ല, അതൊക്കെ രാജസ താമസാഹാരം. അങ്ങനെയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ എന്തായിരിക്കണം, ആഹാരം വളരെ സന്നിഗ്ധമായിരിക്കണം, ആഹാര സ്വാദുള്ളതായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഹാരമായിരിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ ആഹാരം എന്നും പറയാം. ഒരു തരത്തിലുള്ള ഉന്മാദവും മനസ്സിനുണ്ടാക്കാത്ത ആഹാരമായിരിക്കും. ചില ആഹാരം കഴിച്ചാൽ മനസ്സിന് ഉന്മാദം ഉണ്ടാകും. പുളിച്ച സാധനം കഴിച്ചാൽ മതി, മദ്യം വേണമെന്നില്ല. അപ്പോ മനുഷ്യന് ഒരു 10,000 വർഷമായിട്ടുള്ളൂ എന്നാ പറയുന്നു മദ്യം ഉപയോഗിച്ച് ശീലിച്ചിട്ട്. 10,000-ത്തിനകം എന്ന് പറഞ്ഞാൽ പുളിച്ച സാധനങ്ങൾ കഴിച്ചപ്പോഴാണ് അവന് ഒരു ലഹരി അനുഭവപ്പെട്ടു. അങ്ങനെ പിന്നെ മദ്യം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. അതൊക്കെ എന്താണ്, രാജസങ്ങളാണ്. അതെല്ലാം ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് സാത്വികമായ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്തുവരും, മനസ്സ് സാത്വികമായിരിക്കും. അപ്പൊ ആധ്യാത്മികമായ കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള സാത്വികമായ മനസ്സാണ് വേണ്ടത്. രാജസാഹാരം എന്ന് പറയുമ്പോൾ അതിന് നേരെ വിപരീതമായ സ്വഭാവങ്ങളൊക്കെ വരും. കാമക്രോധങ്ങളെല്ലാം വർദ്ധിച്ചിരിക്കും. അവരുടെ ഭക്ഷണത്തിൽ അവർ പുളിച്ചത് കഴിക്കും, വളരെ തീക്ഷ്ണമായ ആഹാരങ്ങൾ കഴിക്കും, വളരെ എരിവും പുളിവും ഒക്കെ ഉള്ളത്. പഴകിയ ആഹാരങ്ങൾ കഴിക്കും, മത്സ്യമാംസങ്ങളെല്ലാം കഴിക്കും, ലഹരി ഉപയോഗിക്കും. അപ്പോൾ അതനുസരിച്ച് ഈ പഴയകാലത്ത് പറഞ്ഞതിൻ്റെ പ്രത്യേകത, ഇത് ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഭാഷ്യകാരനാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ശങ്കരാചാര്യ. സൂചന ഉപനിഷത്തുകളുണ്ട്, ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. ഈ ഭക്ഷണം അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ ചെന്ന് ദഹിച്ചു കഴിഞ്ഞാൽ നേരെ അത് മനസ്സിനോട് ചേരുന്നു എന്നാണ് പണ്ട് പറഞ്ഞത്. അതാണ് പഴയ വിജ്ഞാനം. അപ്പം ഭക്ഷണം നേരിട്ട് മനസ്സിനെ സ്വാധീനിക്കുന്നു. നമ്മുടെ ഭക്ഷണം അനുസരിച്ചായിരിക്കും നിങ്ങളുടെ മനസ്സ്. എന്താ പറയും, തീരെ താമസമായ ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങികളായിരിക്കും എന്നും പറയുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണമായിട്ട് പറയും, പൊതുവെ സസ്യാഹാരം കഴിക്കുന്ന പ്രാണികൾ മാംസാഹാരികളെക്കാളും ശാന്ത സ്വഭാവമുള്ളതായിരിക്കും ആപേക്ഷികമായിട്ട്. പശുവും മറ്റും, ആട് കുറച്ച് ഉപദ്രവം കുറവായിരിക്കും. സിംഹം, പുലി ഇതൊക്കെ വളരെ ആക്രമണ സ്വഭാവമുള്ളതാണ് മാംസാഹാരം കഴിക്കുന്ന. അങ്ങനെ പ്രകൃതിയൊക്കെ നിരീക്ഷിച്ച് അതിൽ നിന്ന് പഠിക്കുന്നതാണ്. അങ്ങനെയാണ് പഴയകാലത്തെ സിദ്ധാന്തം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മനസ്സ് പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മമായ അംശം എന്നാ പറയും, അത് നേരെ മനസ്സിനെ തന്നെ മനസ്സിലോട്ട് ചേരുന്നു, മനസ്സിനെ സ്വാധീനിക്കുന്നു. അതിൻ്റെ സത്വം രജസ് തമസ് എന്ന് പറയുന്ന അടിസ്ഥാന സ്വഭാവം അനുസരിച്ച് മനസ്സും മാറുന്നു. ഇതാണ് പഴയ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിലായ? ആർക്ക്? എന്ന് ഞാൻ പറഞ്ഞില്ല, പറയാത്ത കാര്യം പറയരുത്. ശരിക്കും വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് ജൈനന്മാരാണ്, അവരുടെ ആരോഗ്യത്തിന് ഒരു കുറവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അത് പറയുന്നത് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നല്ല ഗുണമുള്ള വെജിറ്റേറിയൻ ആഹാരം കഴിക്കണം. കപ്പയും കഞ്ഞിയും കഴിച്ചാൽ പോരാ. നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കപ്പയും കഞ്ഞിയും കഴിക്കുകയാണെങ്കിൽ, കപ്പയിൽ എന്ന് വെച്ചാൽ അതിനകത്തുള്ളത് ഒരു സ്റ്റാർച്ചാണ്, പിന്നെ കുറച്ച് സയനൈഡ് വിഷം, വിഷമാണ് അതിനകത്തുള്ളത്. ഈ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. കുറച്ച് നമുക്ക് ഊർജം കിട്ടും. കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഊർജം കിട്ടും. അത് ആവശ്യമാണ്, പക്ഷെ അത് മാത്രം കൊണ്ട് കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് മാത്രം പറ്റില്ല. പ്രോട്ടീൻ വേണം ആവശ്യത്തിന്, കൂടാൻ പാടില്ല. കൂടിക്കഴിയുമ്പോഴാണ് യൂറിക് ആസിഡ് പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ പയറിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വയറം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം യൂറിക് ആസിഡ് കൂടും. പിന്നെ അതിനെ ചികിത്സിക്കണം. അപ്പോൾ പച്ചക്കറിയാണ് അവർ പിന്നെ കൂടുതൽ കഴിക്കാൻ പറയും. അപ്പോൾ ഇത് സമീകൃതമായിരിക്കും. പിന്നെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സസ്യാഹാരികളുടെ ആഹാരം കൊണ്ട് അവരുടെ ആരോഗ്യം നല്ല രീതിയിലിരിക്കുന്നതിനുള്ള പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ അവർ ധാരാളം നട്സ് പ്രധാനമാണ്. പിന്നെന്താണ്, ബീൻസ്, പയറുവർഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിക്കും. ഇതെല്ലാം അവർ ആവശ്യത്തിന് ഉപയോഗിക്കും. പിന്നെ ഡയറി എല്ലാവരും ഉപയോഗിക്കുമല്ലോ. പാല് ധാരാളം ഉപയോഗിക്കും. അതിൻ്റെ പാലിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. എണ്ണ, നെയ്, ചീസ്, പാൽക്കട്ടി, ചീസ് അവരുപയോഗിക്കും. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിന്നെ വേറെ എന്ത് വേണം? ഏതെങ്കിലും എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനമായും വേണ്ടത്? വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ വേണ്ടത്. ഫൈബർ പ്രധാനമായും വേണ്ടത്. അത് നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് 1 കിലോയ്ക്ക് 1 ഗ്രാം വെച്ച് പ്രോട്ടീൻ ആവശ്യമുണ്ട് കുറഞ്ഞത്. അപ്പോൾ എനിക്ക് 65 കിലോ ഉണ്ട്, എനിക്ക് 65 ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം. അപ്പോൾ അതെൻ്റെ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടണം. ഒരു ശരാശരി അളവ് പറയുകയാണ് കൃത്യം. അതുപോലെ വേണം ഭക്ഷണത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ, ഇത് ഞാൻ എൻ്റെ പൊതുവിജ്ഞാനം വെച്ച് പറയണം, ഞാൻ പറയുന്നത് പൂർണ്ണമല്ല. അത് നമ്മൾ കൂടുതൽ വ്യക്തമായി നമ്മുടെ ശരീരത്തിൻ്റെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് ഡയറ്റീഷ്യനെ കണ്ടിട്ട് എന്തൊക്കെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണമെന്ന് ചോദിക്കണം. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇന്ന ഇന്ന ചെയ്യാൻ പറയും. കയ്യിൽ കാശും വേണം, ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് ആൾക്കാരൊന്ന് ചെയ്യുന്നത്. ഭക്ഷക്കാർക്ക് ആരോഗ്യം കൂടുതലാണെന്ന് ആരാ പറഞ്ഞു? അല്ല, അവർ പറയും മലയാളികൾക്കാണ് ആരോഗ്യം കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും. അത് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. മലയാളികളുടെ ഭക്ഷണക്രമം അശാസ്ത്രീയമോ? അത് ദീർഘകാലമായി നമ്മൾ ഉപയോഗിച്ചാണ് ലോകത്തിൻ്റെ ഡയബറ്റിക്സിൻ്റെ തലസ്ഥാനമാണ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനമാണ് കേരളം ഡയബറ്റിക്സ്. WHO അംഗീകരിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ രാവിലെ ഇഡലി ദോശ, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി, കപ്പ. അപ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റാണ്, സ്റ്റാർച്ചാണ്. അപ്പോൾ നമുക്ക് ഡയബറ്റിക്സ് വരും. അവരങ്ങനെയുള്ള ഭക്ഷണമല്ല കഴിക്കുന്നു. അവരുടെ ഭക്ഷണത്തിൽ പ്രധാനം എന്ന് വെച്ചാൽ അവർ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ അവർ കൂടുതൽ ഉപയോഗിക്കും. നമ്മളെക്കാൾ കൂടുതൽ സസ്യം അവരുപയോഗിക്കും. സബ്ജി അവരെ സംബന്ധിച്ച് പ്രധാനമായൊരു കാര്യമാണ്. വെജിറ്റബിൾസ് അവർ, ഇലക്കറി അവർക്ക് പ്രധാനമാണ്. നമുക്ക് ഇലക്കറി നിർബന്ധമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഇലക്കറി നിർബന്ധമാണ് വടക്കേന്ത്യക്കാർക്ക്. ചാർച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ വരും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവർ കഴിക്കുന്നത് ചോറല്ല, അവർ കഴിക്കുന്ന ഗോതമ്പാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ബ്ലഡിൽ ലയിക്കും. അതാണ് അപകടം. ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ താമസിക്കുന്നതുകൊണ്ട് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ലയിക്കുന്നത് താമസിച്ചാണ്. അപ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ കൂടും. ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളെയൊക്കെ അത് ദോഷകരമായി ബാധിക്കും. സെല്ലിന് ശരിക്കും പ്രവർത്തിക്കാൻ നമുക്ക്. ഡയബറ്റിക്സിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ തകരാറാണ്. അപ്പോൾ സസ്യാഹാരം കഴിക്കുമ്പോൾ ആരോഗ്യം നല്ലതായിരിക്കണമെങ്കിൽ ആ സസ്യാഹാരം എന്ന് പറയുന്നത് സമീകൃതമായിരിക്കണം. എല്ലാ അംശവതി വരണം. അല്ലാതെ വെറും അരിയാഹാരം കഞ്ഞി ഇത് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഡയബറ്റിക്സ് കൂടുമെന്നുള്ള അല്ലാതെ വേറെ വിശേഷിച്ച പ്രയോജനമുണ്ട്. അല്ല, വടക്കേന്ത്യക്കാർക്കിൽ നമ്മളെക്കാളും ആരോഗ്യം കാണുന്നുണ്ടെങ്കിൽ പ്രധാന കാരണം അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. രണ്ടു നേരം ആഹാരം കഴിക്കുന്നതൊക്കെ അപകടമാണ് പൊതുവേ ഇന്നത്തെ വൈദ്യശാസ്ത്രം അനുസരിച്ച്. കാരണം രണ്ടു നേരം നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയം കൂടുതൽ അളവിൽ കഴിക്കും. കാരണം ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കഴിക്കണമെന്ന്. അപ്പോൾ അതിലും നല്ലത് എന്താണ്, കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാനാണ്. ഡയറ്റീഷ്യന്മാർ പറയും നിങ്ങൾ ഒരു ദിവസം 4 നേരം ഭക്ഷണം കഴിക്കുക, കുറേശ്ശെ കഴിക്കുക, കഴിക്കുന്ന സമയം കുറേശ്ശെ കഴിക്കുക. അപ്പം നിങ്ങൾ 2 നേരം കഴിക്കും. ഇപ്പം 3 നേരം കഴിക്കുന്നത് 4 നേരം കഴിക്കാനാണ് പറയുന്നത്. അല്ലാതെ 2 നേരം കഴിക്കുന്നത് ശരിയല്ല. വടക്കേ ഇന്ത്യയിലെ ആശ്രമങ്ങളിൽ 2 നേരം കഴിക്കുമ്പോൾ എന്ന് വിചാരിച്ചാൽ അവിടുത്തെ ജനങ്ങൾ അങ്ങനെയല്ല. അതിന് 2 നേരം അവിടെ കഴിക്കുന്നതിന് പ്രധാനമായ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥയാണ്. തണുപ്പ് കാലത്ത് അവിടെ ആഹാരമൊക്കെ പാകം ചെയ്ത് തുടങ്ങി 10 മണിയാവും. അതാണ്. പിന്നെ വൈകുന്നേരം അവർക്ക് ഒരു 6 മണിക്ക് മുമ്പ് അവർ ഭക്ഷണം കഴിക്കണം അവിടെ. മഴക്കാലത്ത് അത് നിർബന്ധമാണ്. കാരണം മഴക്കാലമാകുമ്പോൾ അവിടെ നമ്മളിവിടുത്തെ അപേക്ഷിച്ച് അവിടെ പ്രാണികൾ കൂടുതലാണ്. അപ്പോൾ ലൈറ്റ് ഇടുന്ന മുമ്പേ ഭക്ഷണം കഴിക്കുന്ന ഒരു ശരി. അങ്ങനെയാണെങ്കിൽ അവിടെ ആശ്രമങ്ങളിലൊക്കെ 2 നേരം ഭക്ഷണമായി. വീടുകളിൽ അങ്ങനെയല്ല. വീടുകളിൽ അവർ 3 നേരമോ 4 നേരമോ. പക്ഷേ 4 നേരം കഴിക്കുമ്പോഴത്തേക്ക് ഓരോ സമയം കഴിക്കുന്ന ഭക്ഷണം കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് 1 നേരം കഴിക്കുന്ന രോഗിയും യോഗിയുമായിരിക്കും. രോഗം ആദ്യം മുതലേ കാണും. ഇപ്പോൾ എന്താണ്, രോഗമില്ലാത്ത ഒരു യോഗിയും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ യോഗികൾക്കും എന്തോരും രോഗവും ഉണ്ടായി. ഏത് യോഗിയുടെ ചരിത്രം എടുത്തു, എല്ലാവർക്കും പലതരത്തിലുള്ള രോഗം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളാണ്. 1 നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രോഗം പിടിക്കും, അല്ല വേറെ ഒന്നും. പണ്ടങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം പഴയ കാലത്ത് എന്ന് വെച്ചാൽ മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. കാരണം ഭക്ഷണം വലിയ അമൂല്യ വസ്തുവായിരുന്നു. അല്ലേ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊരു പ്രധാന കാരണം കൂടെയുണ്ട്. എന്താണ്, അന്ന് അന്നം വലിയ കെട്ടുക എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമായിരുന്നു. അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരയണമേ, ബൈബിളിൽ പ്രാർത്ഥിക്കുന്നതാണ്. എന്തുകൊണ്ട്, അന്നന്നത്തെ അപ്പം എന്ന് പറയുന്ന മനുഷ്യന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ കിട്ടാനാ? അന്ന് കൃഷി ചെയ്താൽ തന്നെ കൃഷി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രകൃതിയെ ആശ്രയിച്ചു. പ്രകൃതി പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ കൃഷിയെല്ലാം വേസ്റ്റാണ്. ഇന്നത്തെ പോലെ ജലസേചന സൗകര്യങ്ങളില്ല, പെസ്റ്റിസൈഡ് ഇല്ല, രാസവളങ്ങളില്ല. അപ്പൊ കൃഷി ചെയ്താലൊന്നും ഒന്നും കിട്ടത്തില്ല. അപ്പൊ പ്രകൃതിയെ ആശ്രയിച്ചിട്ടാണ്, ഫലമൂലാദികൾ എന്നാണ്. അങ്ങനെ പുരാണങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ മനുഷ്യൻ കഴിക്കുന്ന എന്താണ്? ഫലമൂലാദികൾ. ഇതൊക്കെയാണ് അന്നത്തെ 5-സ്റ്റാർ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിച്ച് തിന്നുക, പിന്നെ മാന്തിയിട്ട് മണ്ണിൻ്റെ അടിയിരിക്കുന്ന കിഴങ്ങെടുത്ത് കഴിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ വലിയ ഭക്ഷണം. അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ പ്രാർത്ഥിച്ചതെന്നാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് മനുഷ്യന് പൊതുവെ നോക്കി കഴിഞ്ഞു. ഇപ്പോൾ സോമാലിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പൊതുവെ ഭക്ഷണം എന്ന് പറയുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ഒന്നുമില്ല. വെള്ളം അപൂർവമായി എന്താണ് കിട്ടുന്ന പൈസ മുഴുവൻ വെള്ളമടിച്ച് നശിപ്പിക്കുന്ന ഏതെങ്കിലും കുടിയൻ്റെ വീട്ടിൽ ചിലപ്പം ഭക്ഷണം കാണത്തില്ല. ഭക്ഷണം ഇല്ലെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. ഇല്ലെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ മൂന്നോ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാനാണില്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ വരും. അല്ലാതെ രീതിയിലൊന്നും ഒരാൾക്ക് സാമാന്യ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരാൾ ജോലി ചെയ്ത് 1000 രൂപയൊക്കെ കിട്ടും. അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും കൊണ്ടാണ് ആൾക്കാർ എന്താണ് പട്ടിണി കിടക്കുന്നത്. കാരണം ഈ ലോട്ടറിയും മദ്യവും വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട്. ഈ ലോട്ടറിയും മദ്യവുമാണ് ഈ മലയാളികളെ ദരിദ്രരാക്കുന്ന രണ്ട് കാര്യം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഭക്ഷണം ഇല്ലാതെ പറയുന്നത്. ഇപ്പം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ കുറേ പൈസ ലോട്ടറിക്കും ചിലവാക്കും, എന്താണ് കുറേ പൈസ മദ്യത്തിനും ചിലവാക്കുമ്പം. അതാണ് മലയാളികളുടെ എവിടെയെങ്കിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇത് വളരെ മനുഷ്യദ്രോഹപരമായ ഒരു പ്രവൃത്തിയാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത്. ഈ രണ്ടുമാണ് ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക ജനങ്ങളുടെ സർക്കാരിൻ്റെ പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരെ എന്ത് ചെയ്യുന്നു? അവൻ പട്ടിണിയിലാകുന്നതിൻ്റെ കാരണം ഇത് രണ്ടുമാണ്. പക്ഷെ സർക്കാരിന് കോടിക്കണക്കിന് രൂപ പലതരത്തിലധികം എന്താണ് വരുമാനം ഉണ്ടാവും. ഇപ്പോൾ 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പകുതി സർക്കാരിന് തിരിച്ച് നികുതിയായിട്ട് കിട്ടുകയാണ്, പകുതിയോളം. അപ്പൊ സർക്കാരിന് അതിൽ നഷ്ടമൊന്നുമില്ല, ഈ വെറും പേപ്പർ പ്രിന്റ് ചെയ്യുന്ന ചിലവേ ഉള്ളൂ. അതൊക്കെ ഈ പഴയകാലത്ത് ഈ അന്നത്തിന് ഇത്രയും മനുഷ്യന് ദാരിദ്ര്യമായിരുന്നു. നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് കെട്ട ഭക്ഷണം കഴിക്കുക. അപ്പോൾ അന്നം ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു പറയുന്നതിൻ്റെ കാരണം അന്നം മനുഷ്യന് അത്രയും അപൂർവ വസ്തുവായിരുന്നു ഭാരതത്തിൽ പ്രത്യേകിച്ച്. അപ്പം നമുക്ക് എന്താണോ കിട്ടാത്തതാണ് അല്ലേ? ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിയോ, കാണാ ആലിൻ്റെ ചോട്ടിലെ ആൾക്കാർ ലോട്ടറിയും വെച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ വരുന്നവരെല്ലാം അവിടെ നിന്ന് ലോട്ടറി എടുത്തിട്ട് പ്രാർത്ഥിക്കും. കിട്ടാത്ത സാധനത്തിനാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ലോട്ടറി എടുക്കുന്നവന് തന്നെ അറിയാം ഇത് കിട്ടുമെന്നൊരു ഉറപ്പുമില്ല എന്ന്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കും. ഇതുപോലെയായിരുന്നു ലോട്ടറി പോലെയായിരുന്നു ഒരിക്കൽ അന്നം മനുഷ്യൻ. ദുർലഭമായ ഒരു വസ്തുവാണ്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മമായതും അന്നം ദൈവമായതും ഒക്കെ അതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ വരുന്നത് മനുഷ്യന് അന്നം വളരെ ദുർലഭമായിരുന്നു. നമ്മുടെ പഴയ സാഹിത്യങ്ങളൊക്കെ വായിച്ചാൽ ഋഷിമാരൊക്കെ പണ്ട് ഇങ്ങനെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അന്നത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പണ്ട് ഈ അന്നദാനം അതിന് വലിയ പ്രാധാന്യം വന്നത്. അന്നദാനം എന്ന് പറയുന്നു. അന്നദാനം എന്ന് വെച്ചാൽ അന്നം കിട്ടാനില്ല മനുഷ്യന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കയ്യിലുള്ളവർ ധനവന്മാരെല്ലാം അന്നം ദാനമായി കൊടുക്കുന്നു. ഇന്ന് അന്നദാനം എന്ന് പറയുന്നതിന് നിങ്ങൾ കൊടുക്കുന്നത് കഴിക്കാൻ അന്നം ഉള്ളവനാണ് കൊടുക്കുന്നത്, അന്നം ഇല്ലാത്തവനല്ല. നിങ്ങളിവിടെ അന്നദാനം വെച്ച് കഴിഞ്ഞാൽ വലിയ മുതലാളി അവരെ പോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇല്ല, വിശക്കുന്നവനാണോ? വിശക്കുന്നവന് വേണ്ടിയിട്ടല്ല. ഇന്ന് അന്നദാനം എന്ന് പറയുന്നത് വലിയ പ്രസക്തിയില്ല. ഇന്ന് അന്നത്തിന് അങ്ങനെ ഒരു ദൗർലഭ്യമില്ല. അതാണ് അന്നം. അങ്ങനെ അന്നം ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിസ്റ്റമൊക്കെ വന്നത്. കാലം ഇന്ന് മാറി. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ രീതിയിൽ നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നു, ഭക്ഷണവും മനസ്സുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഭക്ഷണം പഴയകാലത്ത് പറയുന്ന എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരെ മനസ്സിൻ്റെ അന്ധകരണത്തിൻ്റെ ഭാഗമാകും. ഇന്ന് അങ്ങനെയല്ല പറയുന്നത്. ഇന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ പോയി ദഹിക്കുന്നു, അവിടെ നിന്ന് കുറെ ആകിരണം ചെയ്യുന്നു ബ്ലഡിലേക്ക്, പിന്നെ താഴോട്ട് പോകുന്നു, നമ്മുടെ കുടലിൽ നിന്നും ആകിരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടലിൽ നിന്ന്, വൻകുടലിൽ നിന്ന് പല പോഷകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുകയാണ്. അങ്ങനെ ഈ ആകിരണം ചെയ്യുന്നത് ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളുടെയും നിർമ്മാണത്തിന് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ വലിയൊരളവ് പോകുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ പോകുന്ന നമ്മുടെ ബ്രെയിൻ, ബ്രെയിനിൻ്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് വലിയൊരളവ്. അത് പ്രത്യേകിച്ച് പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡുകളാണ് വേർതിരിയുന്നത്. അത് നേരെ പോയിട്ട് പ്രോട്ടീനെ നിർമ്മിക്കുന്നു ബ്രെയിൻ. അവിടെ പ്രോട്ടീന്, ഫാറ്റ്, ലിപ്പിഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ബ്രെയിനിന് അത് ആവശ്യമാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻ, ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് ഉണ്ടാകുന്നു. നമ്മുടെ ഭക്ഷണം നേരിട്ട് മനസ്സിനെയല്ല ബാധിക്കുന്നത്. ഇന്നത്തെ ആധുനിക സയൻസ് അനുസരിച്ച് ഭക്ഷണം നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയല്ല, ബ്രെയിനിനെയാണ്. മനസ്സിനെ നേരിട്ട് ബാധിക്കുന്നില്ല. ആ ബ്രെയിനിനെ അത് ബാധിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിനെ അത് ബാധിക്കും. ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഇപ്പൊ ഞാനിപ്പോ ഡയബറ്റിക്കാണ്. അപ്പൊ ഞാൻ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട്, അതാണ് എൻ്റെ ഈ ചിന്ത, യുക്തിചിന്ത എല്ലാം ഈ ഭാഗമാണ് അവനുപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും, എൻ്റെ ശരീരത്തിന് മൊത്തത്തിലൊരു തളർച്ച അനുഭവപ്പെടും, നാക്ക് കുഴയും, ചെറുതായിട്ട് ശരീരം വേർക്കുന്നത് പോലെ തോന്നും. ഉടൻ ഗ്ലൂക്കോസ് കൊടുക്കണം, മധുരം, പഞ്ചസാര കൽക്കണ്ട വന്നിങ്ങനെ ഉടൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഉള്ളിലേക്ക് പോകുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ആമാശയത്തിൽ ചെല്ലുന്നു, അതോടൻ തന്നെ അവിടെ നിന്ന് ബ്ലഡ് വഴി നേരെ ഇവിടെ എത്തുന്നു, ബ്ലഡിൽ വരുന്നു, ഗ്ലൂക്കോസ് അവിടെ വ്യാപിക്കുന്നു, ഓക്കെ നോർമലായി. അതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി നല്ല എനർജി വരുന്നു. ഈ ഗ്ലൂക്കോസിൽ നിന്നാ എനർജി. അപ്പൊ ഇത് സംഭവം നടക്കുന്നത് ബ്രെയിനിലാണ്. ബ്രെയിൻ ശരിയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശരിയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം ബാധിക്കുന്നത് ബ്രെയിനിനെ. പഴയകാലത്തെ ആൾക്കാർക്ക് അത് അറിയില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രെയിൻ എന്തിനാണെന്നുള്ള അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. തലച്ചോറെന്നാണ് പറയുന്നത്, എന്തോ ഒരു വേസ്റ്റ് സാധനം എന്നാണ് വിചാരിച്ചു. അപ്പൊ ഇന്ന് അതുകൊണ്ട് ഇപ്പൊ മദ്യം ഒരാൾ കുടിക്കുന്നു, മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ, അവർ പറയും നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഈ ന്യൂറോൺസിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കുണ്ട്, അതിൽ റീവയറിങ് നടത്തുമെന്നാണ്. അതിൻ്റെയൊക്കെ എന്താണ് ന്യൂറൽ പാത്തുകളെ മാറ്റിക്കളയും. ഇതൊക്കെ സയൻറ്റിഫിക്കായി അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാനാളല്ല, എൻ്റെ പൊതുവിജ്ഞാനം വെച്ച് പറയുകയാണ്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മുടെ സാധാരണ ബ്രെയിൻ പോലെ അല്ല അത് പ്രവർത്തിക്കുന്നത്. ആ ബ്രെയിൻ അപ്പോഴാണ് അഡിഷൻ ഉണ്ടാവും. അഡിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചിന്താഗതി എല്ലാം സ്വാധീനിക്കും, അവൻ്റെ കാഴ്ചപ്പാടെല്ലാം സ്വാധീനിക്കും. അപ്പോൾ ബ്രെയിനിൽ വരുന്ന മാറ്റം അനുസരിച്ചാണ് മനസ്സ് മാറുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായി പറയുന്നത് ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, കുട്ടിക്കാലത്തെ അസുഖം ബാധിച്ച കുട്ടികളുണ്ടല്ലോ, ഓട്ടിസം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പ്രശ്നം വരുന്നത് അവരുടെ ബ്രെയിനിലാണ്. അപ്പൊ അവർക്ക് കാരുണ്യം, സ്നേഹം ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും മിക്കവാറും ഓട്ടിസത്തിന് കാണത്തില്ല. അപ്പൊ അവർക്ക് അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ അവരുടെ അമ്മ, അച്ഛൻ, ഇവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം പലതിനും ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല, ശൗചം ചെയ്യാൻ അറിയത്തില്ല, അവരെങ്ങനെ പെരുമാറുന്നുള്ളതിന് യാതൊരു വ്യവസ്ഥയില്ല. അങ്ങനെ അവരെ നിരന്തരം അവരെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അച്ഛനെയോ അമ്മയോ അവരുടെ മുമ്പിലിട്ട് ആരെങ്കിലും കഴുത്തറത്ത് കൊല്ലുകയാണെങ്കിൽ അവർ നോക്കി നിർവികാരരായിട്ടിരിക്കും. അവർക്ക് ഒരു പ്രതികരണം ഉണ്ടാവും. കാരണം ഈ കാരുണ്യം നമ്മളീ പറയുന്ന ഇവിടെ പറയുന്നുള്ളത് ജീവകാരുണ്യം, അങ്ങനെ ഒരു വികാരം അവരുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ അതിൻ്റെ ആ അത് ഈ ഫ്രണ്ടൽ ലോബുമായി ബന്ധപ്പെട്ട ഭാഗമാണ്, അത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ബ്രെയിൻ ഭാഗമേ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വികാരമേ ഇല്ല. മദ്യപിച്ചു ആൾക്കാർ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ആൾക്കാർ സ്വന്തം അമ്മയെ കൊല്ലും, അച്ഛനെ കൊല്ലും, സഹോദരങ്ങളെ കൊല്ലും, ഭാര്യ ഭർത്താവിനെ കൊല്ലും, എല്ലാം സംഭവിക്കുന്നത് എന്താണോ ഈ ബ്രെയിനിലെ റീവയറിങ് അടക്കുകയാണ്. ഈ മദ്യം മാറ്റുന്നു, അവിടെ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് ഡോപ്പമിൻ പോലെയുള്ള കെമിക്കൽ അവിടെ കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അത് എന്ത് ചെയ്യും, ഈ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാകും ബ്രെയിൻ. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിന്താഗതിയെല്ലാം മാറിപ്പോ. ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ അവർ അപ്പോ എങ്ങനെയാണോ ഇപ്പോ അമ്മയ്ക്കാണ് കുട്ടികളോട് അങ്ങേറ്റത്തെ അഫക്ഷൻ ഉള്ളത്, ജീവശാസ്ത്രപരമായിട്ടുള്ളതാണ്, പരിണാമപരമായി ജീവികളിൽ വന്നിരിക്കുന്നതാണ്. പക്ഷേ പ്രസവത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പ്രസവ ഉന്മാദം എന്ന് പറയുന്ന ഒരു അസുഖം, ഉന്മാദം വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളെ. ചിലപ്പോൾ കുട്ടിയെ നോക്കത്തില്ല, കുട്ടിയെ അടുപ്പിക്കത്തില്ല, അതിന് പാല് കൊടുക്കത്തില്ല, അങ്ങനെയുള്ള പല കേസുകളും അവിടെ ചികിത്സിക്കാൻ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ അത് അവരുടെ ബ്രെയിനിലാണ് തകരാറ് വരുന്നത്. ബ്രെയിനിന് തകരാറ് വരുമ്പം മനസ്സിൻ്റെ ഫങ്ഷൻ മാറുന്നു എന്നാണ് ആധുനിക സയൻസ് പറയുന്നത്, വൈദ്യശാസ്ത്രം പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്ന കഥ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മോഡേൺ മെഡിസിൻ്റെ എല്ലാ ചികിത്സകളും. അല്ല, മനസ്സിനെ വേറെ ഒരു പ്രത്യേക സാധനമായി കണ്ടുകൊണ്ടല്ല. ന്യൂറോ സയൻസൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിനെ പ്രത്യേക ഒരു സാധനമായി കണ്ടുകൊണ്ടായിരുന്നു മാനസികമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സിച്ചത്. ഇപ്പൊ അത് മാറ്റിയിട്ട് അത് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ഇതാണ് ഭക്ഷണം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു, ബ്രെയിനിനെ ബാധിക്കുമ്പം ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും, അതിന് മാറ്റം വരും. മാറ്റം വരുമ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും മാറും. അതാണ് ഇന്നത്തെ, അതനുസരിച്ചാണ് നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ അവർ ചികിത്സിക്കുന്നത്. ആയുർവേദക്കാർ ഹോമിയൊന്നുമല്ല, മോഡേൺ മെഡിസിൻ. പഴയകാലത്ത് അങ്ങനെയല്ല കരുതിയിരുന്നത്. എന്താണ്, നേരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരെ മനസ്സിനെ ബാധിക്കുന്നു എന്നാണ്. അതൊരു സിദ്ധാന്തം, പക്ഷെ അതിൽ വരുന്നൊരു പ്രധാന പ്രശ്നം അങ്ങനെ പറഞ്ഞവർക്കാർക്ക് ഈ ബ്രെയിൻ എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല. അതൊരു വലിയ പോരായ്മയാണ്. അത് ഏറ്റവും വലിയ കഷ്ടം ആയുർവേദത്തിലാണ്. ആയുർവേദക്കാർക്ക് ഈ ബ്രെയിനിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് ബ്രെയിനാണെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. എല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിൻ, ദശലക്ഷക്കണക്കിന് മെസ്സേജുകൾ നമ്മുടെ ബ്രെയിൻ നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി. ഇതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും പഴയ കാലത്ത് ആയുർവേദം ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങൾക്കൊന്നും അറിയില്ല. ഇന്നറിയാമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നും മനുഷ്യൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പഠിച്ചു തീർന്ന ശാസ്ത്രങ്ങളല്ല. അവരും എന്നും എന്നും അവരുടെ അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പുതിയ പഠനങ്ങൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് അവർ ചികിത്സയും സമ്പ്രദായങ്ങളും എല്ലാം പ്രതിക്ഷണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു, അതാണ് ഞാൻ പറയുന്ന ഒരു റിസർച്ച് എന്ന് പറയുന്നത് അവിടെയുണ്ട്, മറ്റിടത്തില്ല. അതുകൊണ്ട് ഈ കാരുണ്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഭാഗം പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് ആ വികാരം ഉണ്ടാകുന്നതെന്നാണ്. അങ്ങനെ ഒരു ഭാഗത്തൊരു പ്രത്യേക പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാരുണ്യം കാണത്തില്ല. അങ്ങനെ കാരുണ്യ ലേശം പോലും ഇല്ലാതെ മനുഷ്യർ കാണുന്നുണ്ടല്ലോ. യാതൊരു മനസാക്ഷി ഇല്ലാതെ ആൾക്കാരെ വെടിവെച്ചൊക്കെ കൊല്ലുന്ന തീവ്രവാദികളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ഒരു പ്രധാന കാരണം അവൻ്റെ ഇത് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സന്ദർഭം അല്ലേ. ഇപ്പോൾ നാട്ടിൽ നിന്ന് തൊഴിലൊന്നുമില്ല, ജീവിക്കാൻ മാർഗമൊന്നുമില്ല, പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്നു കഴിഞ്ഞാൽ അയാളെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നത്, വിഴിച്ചു കൊല്ലും. അപ്പോൾ യുദ്ധം വന്ന് അയാൾ പോയി എന്താണ് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ കൊല്ലുമ്പോൾ അയാളുടെ ബ്രെയിൻ ആ കൊല്ലുന്നതിന് അനുകൂലമല്ലെങ്കിൽ അയാൾ വളരെ കുറ്റബോധത്തോടുകൂടി അത് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ അയാളുടെ മനസ്സിൽ വിഷാദവും കുറ്റബോധവും എല്ലാം ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നിരന്തരം കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വിടുന്നത്. കൗൺസിലിംഗ് കൊണ്ടും അത് മാറിയില്ലെങ്കിൽ മദ്യം കൊടുത്ത് സ്വബോധത്തെ കുറേ അല്ല ചിന്തിക്കുന്നതിനും അതിനെ മാറ്റിയിട്ടാണോ യുദ്ധം ചെയ്യാൻ വിടുന്നത്. അതിന് മദ്യം കൊടുക്കും. എന്തുകൊണ്ട്? സ്വാഭാവികമായ ക്രൂരത അവൻ്റെ മനസ്സിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി ക്രൂരത ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ പോയി കൊള്ളും. ഇപ്പൊ തീവ്രവാദികളൊന്ന് വെടിവെച്ചു കൊള്ളും. ബോംബെയിൽ ഒരുത്തി ഇറങ്ങി കണ്ണി കണ്ടവരെയൊക്കെ വെടിവെച്ചു. അവന് എന്താണ് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടേ വരും. അവനും അതിനുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ട്രെയിനിങ് കിട്ടിയാൽ തന്നെയും അവനങ്ങനെ ഒരു ക്രൂരത അവനിൽ ഉണ്ടായിരിക്കും. കാരണം ഉണ്ടെങ്കിൽ അവനത് കൊല്ലാൻ പറ്റില്ല. ഒരുത്തൻ പടഞ്ഞു മരിക്കുന്നതാണുമ്പോൾ അവൻ തോക്ക് എറിഞ്ഞിട്ട് അവൻ ഓടിക്കും. അപ്പൊ ഇത് കൂടുതലും ബ്രെയിൻ റിലേറ്റഡ് ആണെന്നാണ് ആധുനിക ന്യൂറോ സയൻസും വൈദ്യശാസ്ത്രവും എല്ലാം പറയും. പണ്ട് പറയുന്നത് അങ്ങനെയല്ല, നേരിട്ട് പിന്നെ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അതിൽ നമ്മുടെ പ്രാചീന ദാർശനികന്മാർ അദ്വൈതികൾ സാങ്ക്യന്മാർ, സാങ്ക്യന്മാരെ തുടർന്നാണ് ഇവരൊക്കെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നൊന്നിനെ അംഗീകരിക്കുന്നത്. ന്യായവൈശേഷികത ദർശനങ്ങളൊന്നും സൂക്ഷ്മ ശരീരത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ അത് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്, രണ്ടു കൂട്ടരുമുണ്ട്. നമ്മുടെ പഴയ ആൾക്കാരെല്ലാം സൂക്ഷ്മ ശരീരത്തെ അംഗീകരിച്ചു, അങ്ങനെയില്ല. മീമാംസകർ അവരെന്ന് സൂക്ഷ്മ ശരീരത്തെ അംഗീകരിക്കുന്നു. സാഖ്യന്മാരുടെ പല കാര്യങ്ങളും അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന സാഖ്യന്മാരുടെ സിദ്ധാന്തം. അപ്പോ സാഖ്യന്മാരുടെ സിദ്ധാന്തത്തെ പിന്തുടർന്നിട്ടാണ് അദ്വൈതികളും എന്ത് ചെയ്യുന്നത്, സൂക്ഷ്മ ശരീരത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ, ബ്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനത്ത് പഴയകാലത്ത് സ്വീകരിച്ചിരുന്നതാണ് സൂക്ഷ്മ ശരീരം. പക്ഷെ സൂക്ഷ്മ ശരീരത്തെ പഴയ ആൾക്കാർ എല്ലാവരും സ്വീകരിച്ചില്ല. പക്ഷെ ബ്രെയിൻ എന്ന് പറയുന്ന ഇന്ന് ഏത് ദാർശനികനായാലും അല്ലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റും, അതിൻ്റെ പ്രവർത്തനങ്ങളും അംഗീകരിച്ചേ പറ്റും. അവക്ക് ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തലങ്ങളാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നു. ഇതൊക്കെ ഇതെല്ലാം നിൽക്കുന്നത് എന്താണ്? മതങ്ങളിലെല്ലാം, അത് ഹിന്ദു മതമായാലും ശരി, ഇസ്ലാം മതമായാലും ശരി, ക്രിസ്ത്യൻ മതമായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നിൽക്കുന്ന വിശ്വാസ സിദ്ധാന്തങ്ങളാണ്. നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ബുദ്ധി പ്രാർത്ഥിച്ചാൽ ശരിയാവും, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലേ. ഞാൻ വിശ്വസിക്കുന്നു വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ദുരിതവും മാറും. പക്ഷേ വേളാങ്കണ്ണി ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോഴാണ് സുനാമി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നത് മുഴുവനും ചത്തത് എന്ന് വിചാരിച്ച് മനുഷ്യന്റെ വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വർഷവും നിരന്തരമായി വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കും. എൻ്റെ അഭ്യാസം ശരിക്കുണ്ട്. എല്ലാ വർഷവും കൃത്യമായി പോകുന്ന എന്തിനാണോ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാം. പക്ഷെ ഒരു തവണ ചെന്ന് വന്നപ്പോഴാണ് എന്ത് വന്നത്, സുനാമി വന്നു. അവിടെ നിന്ന് എല്ലാം ചത്തുപോയി. ഇന്നും കൃത്യമായ കണക്കില്ല. അഭ്യാസത്തിൻ്റെ കുറവല്ല, പക്ഷേ മനുഷ്യ എന്നാലും വിശ്വസിക്കും. ഇന്നിപ്പോ ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നില്ലേ? അതും ഇതും നമ്മളീ പറയുന്നതായിട്ട് എന്താ പറയുക? വെറുതെ പറയാതെ ഈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്ക്. അതും അതൊന്നും ഇപ്പൊ ഈ പറയുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ പറയുന്ന ആഹാരത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നത് മനസ്സിനെ ഭക്ഷണം സ്വാധീനിക്കുന്ന എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് എത്താറും പറയുന്നു. ഇപ്പൊ സംഘകാലത്തിൽ എന്തിനാ പോയത്? ഈ കാലത്ത് ഇന്ന് ചിന്തിക്കുക, സംഘകാലവും ഈ പറയുന്നതായിട്ട് ബന്ധമില്ല. അതീതമായിട്ട് എന്താ ബന്ധം? എന്നാ ആരും ഇവിടെ പറഞ്ഞ അതല്ലല്ലോ ഇവിടെ പറയുന്നത്. മനസ്സിൽ തോന്നുന്നത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? പറയുന്നതല്ലേ കേൾക്കുന്നത്. മനസ്സിൽ തോന്നി ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ആഹാരം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും. അത് പഴയകാലത്ത് പറഞ്ഞിരുന്നത് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നേരിട്ട് ബാധിക്കുമെന്നാണ്. ഇന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്ന എപ്പോഴാണ്? ഇത് മനസ്സിനെ ബാധിക്കുന്നു അതോ ബ്രെയിനിനെ ബാധിക്കുന്നു എന്ന് ആവശ്യം വരുന്ന എന്താണോ? നമുക്കെന്തെങ്കിലും ഒരു ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ അയാൾ നമ്മൾ മരുന്ന് തരുമ്പോൾ നമ്മൾ ഒരു ചികിത്സയ്ക്ക് വിധേയമാകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് വരുന്നത്. ഈ മരുന്ന് എങ്ങനെ പ്രയോജനപ്പെടുന്നു? അപ്പോഴാണ് ഈ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് പറയുന്ന സിദ്ധാന്തം ഇതാണ്. എന്താണ് അത്? നേരെ ബ്രെയിനിനെയാണ് ബാധകം. പണ്ട് ധരിച്ചിരുന്ന പോലെ അല്ല ഇന്ന് പറയുന്നത്. ബ്രെയിനിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം എങ്ങനെ ബാധിക്കുന്നു? അതിൻ്റെ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഫാറ്റ്, പ്രോട്ടീന്, മിനറൽസ്, വൈറ്റമിൻസ് ഈ രീതിയിലാണ് ബ്രെയിനിനെ ബാധിക്കുന്നത്. ഇപ്പൊ പഴയ കാലത്ത് മനസ്സിനെ ആഹാരം ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവരെന്ത് അടിസ്ഥാനത്തിൽ ബാധിക്കുന്നു എന്നാ പറഞ്ഞത്? എന്നാണോ പറഞ്ഞത്? എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? താത്വികൻ, രാജസൻ, താമസം ഇങ്ങനെ ബാധിക്കുന്നതാണ്. പഴയ കാഴ്ചപ്പാട് എന്തെന്നും പുതിയ കാഴ്ചപ്പാട് എന്തെന്നും ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പഴയ കാഴ്ചപ്പാടനുസരിച്ച് ഭക്ഷണം മനസ്സിനെ ബാധിക്കുന്ന എങ്ങനെ? സാത്വികം, രാജസം, താമസം. ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ഭക്ഷണം ബാധിക്കുന്ന മനസ്സിനല്ല, പിന്നെ എന്തിനെ? ബ്രെയിൻ. അതെങ്ങനെ ബാധിക്കുന്നു? പ്രോട്ടീന്, ഫാറ്റ്, മിനറൽസ് ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ രീതിയിൽ ബ്രെയിനെ ബാധിക്കും. ഈ കാര്യമാണ് പറയുന്നത്. സംഘകാലമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിലെന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കും. ഈ പറയുന്ന എനിക്കറിയാമെങ്കിൽ പറയാം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മനസ്സിനെ രണ്ടു കൂട്ടർ പറയുന്ന അനുസരിച്ച് എന്താണ്? നമ്മുടെ ഭക്ഷണം മനസ്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ? കാരണം നമ്മുടെ ഭക്ഷണം മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതിന് നമ്മളൊരു ശാസ്ത്രവും പഠിക്കണ്ട. ആധുനിക ശാസ്ത്രം പഠിക്കണ്ട, പഴയ ശാസ്ത്രം പഠിക്കണ്ട. നമ്മുടെ അനുഭവം തന്നെ അതിന് തെളിവാണ് അല്ലേ. ഉച്ചയ്ക്ക് നല്ല അടപ്രഥമനൊക്കെ കൂട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും, ഉറങ്ങിപ്പോകും. നമ്മുടെ ഭക്ഷണം മനസ്സിനെ ബാധിച്ചിട്ടാണ്. അപ്പൊ അതിന് നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. മനുഷ്യൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സ് എന്റെ സംബന്ധം തെറ്റിപ്പോകുന്നു. അപ്പൊ അതിന് ശാസ്ത്രങ്ങളൊന്നും വേണ്ട, പഴയ ശാസ്ത്രം വേണ്ട, ഇന്നത്തെ ശാസ്ത്രം വേണ്ട. പക്ഷേ മനസ്സിനെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ള അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ ശാസ്ത്രത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കണം, ആധുനിക ശാസ്ത്രത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? രണ്ട് കാഴ്ചപ്പാടാണ്. ഇന്നത്തെ ആധുനിക സയൻസ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതായിട്ട് പറയുന്ന ഇതിനെയൊക്കെയാണ്, എന്താണ് പ്രോട്ടീനും വൈറ്റമിൻസും മറ്റും ഒക്കെയാണ്, അല്ലാതെ സത്വൻ്റെ തമസല്ല എന്ന് മനസ്സിലാവും. പഴയ ശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? ഭക്ഷണത്തിൽ നിന്ന് വരുന്നത് സത്വൻ രജസ് തമസാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ഈ രണ്ട് കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ പഴയതറിയണം. ഈ കാലത്ത് ജീവിക്കുമ്പോൾ, ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്നത്തെ കാര്യം അറിയണം. രണ്ടും അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ജീവിക്കുന്നത്? മൂടസ്വർഗത്തിലായിരിക്കും. അങ്ങനെ രണ്ടിനെ കുറിച്ചും ബോധം വേണം. ഉണ്ട് ആനന്ദ്, നല്ലതല്ലേ? വർദ്ധിപ്പിക്കല്ല, തലച്ചോറിന്റെ ന്യൂറോൺസ്, അതിന്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള ഒരുപാട് രാസപ്രവർത്തനങ്ങൾ, ഇതിന് നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങളും മറ്റ് ധാതുക്കളും എല്ലാം ആവശ്യമാണ്. അതെപ്പോഴും നടന്നുകൊണ്ടേയിരിക്കണം. ജലം ഉൾപ്പെടെ, വെള്ളം ഉൾപ്പെടെ. നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത് വെള്ളമാണ്, അത് കഴിഞ്ഞ ഫാറ്റാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബോധമില്ലാത്ത മനുഷ്യൻ ചേരുന്ന ഓരോ കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ ശരീരം ക്ഷയിച്ച് രോഗം പിടിപെടുമെന്നല്ല, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. രോഗികളായി മാറും. ശരീരത്തെ അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ചെയ്ത രോഗം പിടിപെടും, പിന്നെ ചെയ്യുന്നതിൻ്റെ അർത്ഥമില്ല. ശരീരം എന്ന് പറയുന്നത് പിടിപ്പിക്കാനുള്ള ഒരു സാധനമല്ല, നമുക്ക് സംരക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ശരീരത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. മനുഷ്യന് എപ്പോഴും ഇതാണ്, എന്താണ്, ആരോഗ്യം. അതുണ്ടെങ്കിലേ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. എല്ലാ സ്വാമിമാരും അത് തന്നെ പറയും, ആരോഗ്യം വേണം. അതൊന്നും ആർക്കും പറ്റത്തില്ല, അവനവന്റെ ഭാരം മാത്രമേ വരും. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാരം ഒന്നും ആർക്കും, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പ്രപഞ്ചമൊന്നും ആർക്കും ഏറ്റെടുക്കാനൊന്നും പറ്റും. അപ്പൊ പ്രപഞ്ചത്തിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരാളെ പറയും പ്രപഞ്ചത്തിന്റെ ഭാരം ഏറ്റെടുക്കുക. അത് വെറുതെ ഇങ്ങനെ വാചമടികളെന്നേ ഉള്ളൂ, പ്രസംഗിക്കാൻ കൊള്ളാം. നടക്കുന്ന കാര്യങ്ങളല്ല. അവനവന്റെ കാര്യം തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പിന്നെയാണ് പ്രപഞ്ചം നടക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കുന്നവർ പലരും പറയും, പ്രസംഗത്തിലെന്നും പറയാം. പ്രസംഗിക്കുമ്പോൾ ഒരു ആവേശം വരും, ആവേശം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. നടക്കുന്ന കാര്യം അപ്പോ അത് ജീവൻ എന്താണെന്ന് പറയേണ്ടി വരും, ആഹാരവും ജീവനുമായിട്ടുള്ള ബന്ധം എന്തെന്ന് പറയേണ്ടി വരും. അത് തന്നെ എന്താണ് ജീവൻ? എന്താ ജീവൻ എന്താണെന്ന് അറിഞ്ഞാലേ പിന്നെ ബാക്കി പറയാൻ പറ്റുമോ? എന്താണ് ജീവൻ എന്നറിയണ്ടേ? എന്തിനാ നിലനിർത്തുന്നത്? ശരീരം നിലനിർത്താൻ പറ്റില്ലല്ലോ, ചത്തുപോലെ. നല്ല കഥയായി. ശരീരം എന്ന് പറയുന്നത് എത്ര കാലം നിലനിർത്താൻ പറ്റും? കൂടിയാ 10, 60, 70, 80.